അവിരോധോ ദർശനാ സ്മൃതേശ്ച ഇവിടെ ജാഗ്രത സ്വപ്നം പോലെയാണ് ജാഗ്രത സുഷുപ്തിയും പോലെ സ്വപ്രബോധം എന്ന് പറയുമ്പോൾ ജാഗ്രത സുഷുപ്തി അതുപോലെയാണ് പ്രളയവും പ്രഭവും അതാണ് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു മഹാപ്രളയം സംഭവിക്കുന്നു എന്നുള്ളതിന് പ്രമാണം ശ്രുതി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ല നമുക്ക് മഹാപ്രളയത്തെ കാണാനോ അറിയാൻ പറ്റില്ല, പക്ഷെ സുഷുപ്തിയും ജാഗ്രതും അനുഭവമാണ്. അപ്പോൾ ഒന്ന് ശ്രുതി പറയുന്ന ഒരു മഹാപ്രളയം സംഭവിക്കുന്നു സർവത്തിനും, അതിനൊരു യുക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സംഭവിക്കാമോ? നമുക്ക് ജാഗ്രതും സുഷുപ്തിയും സംഭവിക്കുന്നു, അപ്പോൾ അതുപോലെ സംഭവിക്കാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർവ്വ ജാഗ്രതകളെല്ലാം സ്മരിക്കാൻ പറ്റും. പക്ഷേ മഹാപ്രളയത്തിന് ശേഷം പിന്നെ സൃഷ്ടി വരുമ്പോൾ നമുക്ക് സ്മരിക്കാൻ കഴിയില്ല. ഏതുപോലെ മരണം പോലെ, സുഹൃത്തി പോലെ തന്നെയാണ് മരണവും. പക്ഷേ മരണത്തിന് ശേഷം വീണ്ടും ജന്മം വരുന്നു, അതിനും പ്രമാണം ശ്രുതിയാണ്. ശ്രുതി പറയുന്നു മരിച്ചതിന് ശേഷം വീണ്ടും ജന്മമുണ്ട്. പക്ഷെ അത് സുഷുപ്തി പോലെയാണെങ്കിലും ഒന്ന് സ്മരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കേവലം സുഷുപ്തി പോലെയെന്ന് പറയാനും കഴിയത്തില്ല. സുഷുപ്തി പോലെയാണെങ്കിൽ നമ്മൾ ഓർക്കണ്ടേ? ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സുഷുപ്തി രണ്ടു തരത്തിൽ പറയുന്നു. ചിലടത്ത് പറയും സുഷുപ്തി എന്ന് പറയുന്നത് ഏകമാണ്, അദ്വിതീയമാണ്, രണ്ടാമതൊന്നുമില്ല. അപ്പൊ സ്വരൂപദൃഷ്ടിയിൽ അങ്ങനെ പറയുന്നു. അവിടെ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അങ്ങനെ പറയും. എന്നെ പറയുന്നു ഇതെല്ലാം അവിടെ ലയിക്കുന്നു എന്ന് പറയുന്നു ആരോപിത ദൃഷ്ടിയിൽ. ആരോപിത ദൃഷ്ടിയിൽ എന്ന് പറയുമ്പോൾ അവിടെ അനുഭവങ്ങൾക്ക് യുക്തി വേണം. അപ്പോൾ കഴിഞ്ഞ ജാഗ്രതും ഈ ജാഗ്രതത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും വേണം. അത് പറയും അത് പ്രളയം പോലെ തന്നെയാണ്. അതിനെ സംസ്കാരം എന്ന് പറയാം, പ്രകൃതി എന്ന് പറയാം, സ്വഭാവം എന്ന് പറയാം, വാസനയെന്ന് പറയാം, അങ്ങനെ എന്തോ ഒന്നിനെ ബന്ധിപ്പിക്കുന്നു. അപ്പം ഈ ജഗത്തിൻ്റെ ഭേദത്തെ അറിയുന്ന ഒരാൾ, ഈ ജഗത്തിൽ സത്യത്തെ അറിയുന്ന ആൾ, അതൊന്നും പരമാർത്ഥമല്ലെങ്കിലും അതൊക്കെ സത്യമായിട്ട് അനുഭവിക്കുന്നു. സത്യമല്ലെങ്കിലും സത്യം ഒന്ന് അനുഭവിക്കുന്നു. അതുപോലെ സുഹൃത്തിയുടെ ഈ ലയവും സത്യമല്ലെങ്കിലും വേണം സത്യം ഒന്ന് അനുഭവിക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ ഈ രണ്ട് പ്രക്രിയ വരുന്നത്. പ്രവൃത്തി പറയുന്നതാണ് സുഷുതി എന്ന് പറയുന്നത്, അവിടെ അവിദ്യയുണ്ട്, അവിദ്യയിലെല്ലാം ലയിക്കുന്നു. വേറെടുത്ത് പറയുക അല്ല, സുഷുതി എന്ന് പറയുന്നത് കേവലമായ സ്വരൂപം മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പോകണം. അത് ഒന്ന് പരമാർത്ഥികമായ സ്വരൂപദൃഷ്ടി, മറ്റൊന്ന് ആരോപിത ദൃഷ്ടി. ചിലടത്ത് അതിനെ രണ്ടായി പിരിക്കും. എന്താണെന്ന്, വ്യവഹാരം, മറ്റൊന്ന് പ്രാതിഭാസികം. വ്യവഹാരം പ്രാതിഭാസികം എന്നുള്ള എന്റെ താല്പര്യം ഒന്ന് തന്നെ. അതുകൊണ്ടാണ് അതിന് ആരോപിത ദൃഷ്ടി എന്ന് പറയുന്നത്. ആരോപിതം എന്ന് പറയുമ്പോൾ തന്നെ വ്യവഹാരമെന്നോ അല്ലെങ്കിൽ പ്രാതിഭാസികമെന്നോ എങ്ങനെ വേണോ എടുക്കാം. ഇപ്പൊ രണ്ട് ദൃഷ്ടിയേ ഉള്ളൂ, ഒന്ന് പാരമാർത്ഥിക ദൃഷ്ടി, മറ്റൊന്ന് ആരോപിത ദൃഷ്ടി. ആരോപിത ദൃഷ്ടി വീണ്ടും പിരിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് വ്യവഹാരികം, മറ്റൊന്ന് പ്രാതിഭാസികം എന്ന് പറയും. പക്ഷെ അത് ഒന്നായി പറയുമ്പോൾ ആരോപിതം. എന്തുകൊണ്ട്? ഈ ജാഗ്രതയിലെ അനുഭവങ്ങൾ ഈ തത്വത്തെ ബോധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ ഭേദാനുഭവവും ഇവിടുത്തെ ഈ ഉപ്പത്തിയും പ്രളയവും എല്ലാം ആരോപിതമാണ്. എന്നുവെച്ചാൽ പരമാർത്ഥമല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ തന്നെ ഇത് പരമാർത്ഥമല്ലെങ്കിൽ സുഷുതിയെക്കുറിച്ചുള്ള അങ്ങനെയുള്ള കൽപ്പനകൾ അതൊന്നും തന്നെ പരമാർത്ഥമല്ല. അപ്പൊ വാസ്തവത്തിലുള്ള ഒരു ലയം, വാസ്തവത്തിലുള്ള ഒരു സൃഷ്ടി ഇവിടെ അംഗീകരിക്കുന്നു. ആരോപിതമായി നമുക്കതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിന് ദോഷവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. മഹാപ്രളയത് സർവവ്യവഹാര ഉച്ഛേദ ജന്മാന്തര വ്യവഹാര വച്ച കൽപ്പാന്തര വ്യവഹാര സാനുസന്ധാതം അശക്യത്വാദ്വേഷം. മഹാപ്രളയത്തിൽ എന്താണ് സർവവ്യവഹാരങ്ങളോട് അവസാനിക്കുന്നു. അവിടെ ഒരാളും ശേഷിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു വ്യവഹാരം അവിടെ നടക്കുന്നതിന്, പക്ഷേ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രത് സ്വപ്ന വ്യവഹാരങ്ങളാണ്. മഹാപ്രളയം എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ അവസാനിച്ചു. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ വ്യവഹാരം നടക്കും? അതൊന്നും നടക്കത്തില്ല. മഹാപ്രളയത്തിൽ സർവവ്യവഹാരം വെച്ച് ഒരു വ്യവഹാരമില്ല. അവിടെ ഹിരണ്യഗർഭന്റെ വ്യവഹാരം പോലും ഇല്ല. ഹിരണ്യഗർഭനെ അവിടെ വിലയിക്കുന്നു. പിന്നെ അത് ജന്മാന്തര വ്യവഹാരവശ കൽപ്പാന്തര വ്യവഹാരസ അനുസന്ധാനം അശക്യത്വ. ഇവിടെ എങ്ങനെയാണ് മരണം സംഭവിക്കുന്ന ജീവന്? അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാഗ്രതവുമില്ല, സ്വപ്നവുമില്ല, സുഷുതിയില്ല. ഉണർന്നതിന് ശേഷമോ ഒന്നും സ്മരിക്കാനും പറ്റുന്നില്ല. ഉണർന്നിട്ട് ആരെങ്കിലും പൂർവ്വജന്മത്തെ സ്മരിക്കുന്നുണ്ട്? അപൂർവം അങ്ങനെ ചിലരൊക്കെ സ്മരിക്കുന്നു എന്ന് പറയുന്നു. അതൊക്കെ വിവാദമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പ്രാമാണികമാണോ അല്ലയോ, അത് ഒരാളുടെ ഭ്രാന്തിയാണോ, ഇതൊന്നും തീരുമാനിക്കാൻ കഴിയത്തില്ല. അതിനോട് പറയുന്നത് എന്താണ്? ജന്മാന്തര വ്യവഹാരം അനുസന്ധാതും അസഖ്യ. ജന്മാന്തര വ്യവഹാരങ്ങളെ സ്മരിക്കുന്നതിന് കഴിയാത്തതുപോലെ ശരിക്കും അത് കഴിയുന്നില്ല. അപൂർവം ചിലർ പറയുന്നേ ഉള്ളൂ, പൂർവ്വ ജന്മത്തിൽ ഞാനിങ്ങനെ ആയിരുന്നു എന്നൊക്കെ. സർവ്വസാധാരണമല്ല. സർവ്വസാധാരണമാണെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണോ സുഷുതിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ കഴിഞ്ഞ ജാഗ്രതനെ സ്മരിച്ചത് അതുപോലെ സ്മരിക്കണം. അത് സാധ്യമല്ല. മഹാപ്രളയത് സർവവ്യവഹാരം ഇച്ഛാത ജന്മാന്തര വ്യവഹാരവത്ത് അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുകയാണ്. മരണത്തിനുമുള്ള വ്യവഹാരം, മരണത്തിന് മുമ്പുള്ള വ്യവഹാരങ്ങളെപ്പോലെ കൽപ്പാന്തര വ്യവഹാര അനുസന്ധാതം അശക്യത്വ. പൂർവ്വ കൽപ്പങ്ങളെ കുറിച്ചൊന്നും നോക്കി ഓർമ്മിക്കാനോ പറയാനോ ഒന്നും കഴിയുന്നില്ല മരണത്തിന് മുമ്പുള്ളതുപോലെ. അതുകൊണ്ട് വൈഷമ്യം. അതുകൊണ്ട് സുഷുതി ദൃഷ്ടാന്തത്തിലൂടെ മഹാപ്രളയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് സമാനം പറയുന്നു. നൈഷദോഷ സത്യവിശ്രവഹാര ഉച്ഛേദിനി മഹാപ്രളയെ പരമേശ്വര അനുഗ്രഹാദ് ഈശ്വരാണാം ഹിരണ്യഗർഭാദീനാം കൽപ്പാന്തരവഹാര അനുസന്ധാനുഭൂത്തേഹേ. അത് ശരിയാണ്. സർവപ്രളയം വരുന്ന മഹാപ്രളയത്തിൽ സർവവ്യവഹാര ഉച്ഛേദിനി അവിടെ സർവവ്യവഹാരങ്ങൾ അവസാനിക്കുന്നു. ഹിരണ്യഗർഭനും അവിടെ അവസാനിച്ചു. പിന്നെ പുതിയൊരു ജീവൻ ഹിരണ്യഗർഭസ്ഥാനത്തേക്ക് വരിക. ഹിരണ്യഗർഭനും മുക്തനായി അവിടെ. സർവവ്യവഹാര ഉച്ഛേദിനി മഹാപ്രളയെ പക്ഷെ വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ, സൃഷ്ടി അനാദിയാണല്ലോ, അതിനങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല, വീണ്ടും വന്നേ പറ്റും. അത് പ്രകടമാകുമ്പോൾ പരമേശ്വര അനുഗ്രഹാത് ഈശ്വരന്റെ അനുഗ്രഹമുണ്ട്. ഈശ്വരനുണ്ടല്ലോ സൃഷ്ടികർത്താവായി. ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരാണ് ആ ഹിരണ്യഗർഭാധീനാം ഈശ്വരന്മാരായിരിക്കുന്ന ഐശ്വര്യയുക്തന്മാരായിരിക്കുന്ന ഹിരണ്യഗർഭന്മാര് ദിക്പാലന്മാര് അവരെല്ലാമുള്ള ആദ്യം പ്രകടമാകുന്നത്. പിന്നെ ഋഷിമാര് മറ്റ് ദേവന്മാര് അവർക്കുള്ള ഈശ്വര അനുഗ്രഹം കൊണ്ട് കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന ബോധ്യം, കൽപ്പാന്തര വ്യവഹാരങ്ങളെ സ്മരിക്കാൻ കഴിയും. എന്തിനാ ഇത് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നു? വേദം നിത്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹിരണ്യഗർഭൻ സൃഷ്ടി സംഭവിക്കുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഹിരണ്യഗർഭൻ പൂർവകൽപ്പത്തില് വേദത്തെ അതേ ക്രമത്തിൽ, പൂർവകൽപ്പത്തിൽ എങ്ങനെയാണോ അഗ്നി മീള് എന്ന് ക്രമം, അതേ ക്രമത്തിൽ സ്മരിക്കുന്നു. കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന ബുദ്ധി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മരണശേഷം എന്തുകൊണ്ട് ജീവന്മാർ സ്മരിക്കുന്നില്ല, അല്ലെങ്കിൽ മഹാപ്രളയത്തിന് ശേഷം ഈ ജീവന്മാർക്കെല്ലാം സ്മരിക്കാൻ കഴിയുമോ? പറയുന്നില്ല. യദ്യപി പ്രാകൃതാഹ പ്രാണിനഹ എന്ന ജന്മാന്തര വ്യവഹാരം അനുസന്ധാനാദൃശ്യന്തേരി. അത് ശരിയാണ്. ഈ അത്തരം സംസ്കാരമില്ലാത്ത പ്രാകൃത പ്രാണികൾ മനുഷ്യരും മറ്റും ദേവന്മാരെല്ലാം വിടുക, മറ്റ് പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങൾ ഇതെല്ലാം പ്രാകൃത പ്രാണികളാണ്. വിലക്ഷണമായ സംസ്കാരമില്ലാത്തവരാണ്. പൂർവജന്മത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്കാരമില്ലാത്ത പ്രാകൃത പ്രാണികള് എന്ന ജന്മാന്തര വ്യവഹാരം അനുസന്ധാനാദർശന്റെ അവര് പൂർവ്വജന്മത്തിലെ കാര്യങ്ങളൊന്നും സ്മരിക്കുന്നില്ല. നമുക്കതൊന്നും സ്മരിക്കാൻ കഴിയുന്നില്ല. ഏതോ ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്. ആ സംസ്കാരമുണ്ടെങ്കിൽ ചിലർ സ്മരിക്കും, അപൂർവം പേര് സ്മരിക്കുന്നില്ല. പൂർവ്വജന്മത്തിൽ പുരുഷനായിരുന്നു, സ്ത്രീയായിരുന്നു, മനുഷ്യനായിരുന്നു, മൃഗമായിരുന്നു ഒന്നും കൃത്യമായി പൂർവ്വജാഗ്രത പോലെ ഓർമ്മിക്കാൻ കഴിയുന്നില്ല. സംസ്കാരമില്ലാത്തതുകൊണ്ട് പ്രാകൃതനെന്ന് പറയുന്നത് കൊണ്ടാണ്. അത് ശരിയാണ്. പിന്നെ ജന്മാന്തര വ്യവഹാരം അനുസന്ധാനാദൃശ്യന്റെ രീതി തഥാ പിന്നെ പ്രാകൃതബോധ ഈശ്വരാണാമ്പോ. പക്ഷെ അതുപോലെയാണ് ദേവന്മാരെന്ന് കരുതരുത്. ഈശ്വരന്മാരെന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ തന്നെ ഐശ്വര്യ യുക്തന്മാരായിരിക്കുന്ന ഹിരണ്യഗർഭന്മാര്, ദേവന്മാര്, ദിക്പാലകന്മാര്, ഇതിനെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതി സ്മൃതി ഇതിഹാസങ്ങൾ ഇതിനെല്ലാം പ്രമാണമാക്കിയിട്ടാണ് ഭാഷകാരം പറയുന്നത്. അതിൽ ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ചാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതിൽ ശ്രദ്ധ ഇല്ലാത്തവരിതൊന്നും അംഗീകരിക്കത്തില്ല. പറയുന്നു തഥാ പിന്നെ പ്രാകൃതവത് ഈശ്വരാണ്. അതുകൊണ്ട് ഈ പ്രാകൃതരായ സംസ്കാരരഹിതരായ ജീവന്മാരെ പോലെയാണ് ദേവന്മാരെന്ന് കരുതരുത്. അവർക്കതെല്ലാം സ്മരിക്കാൻ കഴിയും. തഥാ ഹി പ്രാണിത്വ അവിശേഷതി മനുഷ്യവാദി സ്തംഭ പര്യന്തേഷു ജ്ഞാന ഐശ്വര്യാദി പ്രതിബദ്ധ പ്രതിബന്ധ പരേണ പരേണ ഭൂയാൻ ഭവൻ ദൃശ്യ ദൃശ്യത. പറയുന്നു ഇതെല്ലാം ജീവന്മാരാണ്. ഹിരണ്യഗർഭൻ മുതൽ പുല്ല് വരെയുള്ളതെല്ലാം ജീവന്മാരാണ്. സ്തംഭം എന്ന് പറയുന്ന പുല്ല്, പുല്ല് വരെയുള്ള സർവ്വതും ജീവന്മാരാണ്. അങ്ങനെ ജീവന്മാരാണെങ്കിലും എന്താണ്, ഇതെല്ലാം എന്താണ്? സ്വയം ബ്രഹ്മസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്. പക്ഷേ ആ ജ്ഞാനത്തിന്റെ പ്രകടമായ ഭാവത്തിന് പ്രതിബന്ധങ്ങളുണ്ട്. അത് ഹിരണ്യഗർഭരിലാണെങ്കിലോ ആ ജ്ഞാനം അവിടെ പ്രതിബന്ധരഹിതമായി പ്രകാശിക്കുന്നു. ദേവന്മാരിൽ അതുപോലെ താഴോട്ട് മനുഷ്യരിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിബന്ധം കൂടി വരും, കൂടി വരും. എന്തുകൊണ്ട്? പൂർവ ജന്മ സംസ്കാരം കൊണ്ട്, തമസിന്റെയും രജസിന്റെയും ആധിക്യം കൊണ്ട്, ദേവന്മാരിലങ്ങനെയുള്ള സത്വാധിക്യം കൊണ്ട് അവിടെ ജ്ഞാനം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അവർക്കറിയാൻ കഴിയും പൂർവകൽപ്പത്തെക്കുറിച്ചും പൂർവ്വജന്മത്തെക്കുറിച്ചും എല്ലാം. ജീവന്മാരിൽ ആ പ്രതിബന്ധം, ജ്ഞാനത്തിൻ്റെ പ്രതിബന്ധത്തിൻ്റെ ആധിക്യം കൊണ്ട് അവിടെ ബുദ്ധിയുടെ വികാസം ശരിക്കും സംഭവിക്കുന്നില്ല. മനുഷ്യനൊന്ന് താഴോട്ട് പോകുമ്പോൾ അവിടെ പ്രതിബന്ധം കൂടി വരും. അതുകൊണ്ടാണ് പക്ഷിമൃഗാദികൾക്ക് മനുഷ്യൻ്റെ വിവേകമില്ലാത്തത്. അതിനോട് താഴോട്ട് പോയി കഴിഞ്ഞാൽ വൃക്ഷലതാദികൾക്ക് മനുഷ്യൻ്റെ ഇതുപോലെ പ്രകടമായ വിവേകമില്ലാത്തത്. അതിനെല്ലാം കാരണം അതെല്ലാം ജ്ഞാനസ്വരൂപമാണെങ്കിലും അവിടെ പ്രതിബന്ധം ഉള്ളതുകൊണ്ടാണ്. സംസ്കാരം അതാണ് പറഞ്ഞ പ്രാകൃത സംസ്കാരമാണ് അവിടെ ഇരിക്കുന്നത്. തഥാഹി പ്രാണിത്വ അവിശേഷവി, പ്രാണികൾ എന്നുള്ള നിലയ്ക്ക് ഇവരെല്ലാവരും തുല്യരാണ്. എന്തുകൊണ്ട്? എല്ലായിടത്തും സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് ഹിരണ്യഗർഭൻ, അതേ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്ന പുല്ലും എല്ലാം സൃഷ്ടിയുടെ ഭാഗമാണ്. മനുഷ്യാദി സ്തംഭപര്യന്തേഷു, മനുഷ്യരെ തുടങ്ങി പുല്ലുവരെയുള്ളവരിൽ ഞാൻ ഐശ്വര്യാദി പ്രതിബന്ധ, ജ്ഞാനം ഐശ്വര്യം തുടങ്ങിയ പ്രതിബന്ധമുണ്ട്. പരേണ പരേണ ഭൂയാൻ ഭവൻ ദൃശ്യത, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യനേക്കാളും പ്രതിബന്ധമുണ്ട്, മൃഗങ്ങൾക്ക് അതിനേക്കാൾ പ്രതിബന്ധമുണ്ട്, വൃക്ഷങ്ങൾക്ക്. അങ്ങനെ പരേണ പരേണ ഭൂയാൻ ഭവൻ ദൃശ്യത തഥാ മനുഷ്യാദി ശേവ. ഇനി തിരിച്ചു നോക്കിയാലോ, മനുഷ്യൻ നിന്ന് മേലോട്ട് നോക്കുക, മനുഷ്യൻ ഇതിന്റെ മധ്യത്തിലാണ് വരുന്നത്. മേലോട്ട് നോക്കിയാലോ ഹിരണ്യഗർഭ പര്യന്തേഷു, മനുഷ്യൻ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ദേവന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, പലതരത്തിലുള്ള ദേവവർഗങ്ങൾ തന്നെ പലതരത്തിലുണ്ടല്ലോ. അതിൽ തന്നെ പിന്നെ മേലോട്ട് ചെല്ലുമ്പോൾ അവിടെ പിതൃക്കളുണ്ട്, ലോകപാലകന്മാരുണ്ട്, ഹിരണ്യഗർഭന്മാരെ പലതരത്തിലുള്ള ദേവവിശേഷങ്ങളുണ്ട്. അതാണ് ഹിരണ്യഗർഭ പര്യന്തേഷു, അവസാനമാണ് ഹിരണ്യഗർഭൻ. ജ്ഞാന ഐശ്വര്യാദി അഭിവ്യക്തിരവി പരേണ പരേണ ഭൂയസി ഭവതി, മനുഷ്യനെ അപേക്ഷിച്ച് കൂടിക്കൂടി വരും. അന്ധർമ്മന്മാരും യക്ഷന്മാരും കിന്നരന്മാരും അതിലോട്ട് നിന്ന് ദേവന്മാരും ലോകപാലകന്മാരും അതിൻ്റെ മേലെ പോയി ദേവന്മാരും പിന്നീട് അവസാന ഹിരണ്യർ. ഇവിടെ വരുമ്പോൾ എന്താണ്? ഞാൻ ഐശ്വര്യങ്ങളുടെ പ്രകടഭാവം കൂടിക്കൂടി വരും മനുഷ്യനെ അപേക്ഷിച്ച്. ഞാൻ ഐശ്വര്യ അദ്യ അഭിവ്യക്തി രവി പരേണ പരേണ ഭൂയസി ഭവതി ഇത്യേതത്. ഇതിനൊക്കെ എന്താ പ്രമാണം? ശ്രുതി സ്മൃതി വാദേഷു അസകൃത് അനുശ്രൂയമാണം നശിക്കുന്ന സ്ഥിതി വധിതം പറയുന്നത്. ശ്രുതിയിലും ശ്രുതി മൂലകമായ സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അസകൃത് ആവർത്തിച്ച് ആവർത്തിച്ച് അനുശ്രൂയമാണ് പറയുന്നുണ്ട്. അതുകൊണ്ട് നശക്യം നാസ്തി, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആസ്തികനായ ഒരു വൻ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നവൻ, ശ്രുതി മൂലകമായിരിക്കുന്ന ശ്രുതിയെ പ്രമാണമായി അംഗീകരിക്കുന്ന സ്മൃതികളെ അംഗീകരിക്കുന്ന ഒരുവൻ ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരും. ചാർവാകനെ പോലെ ചാർവാകൻ പറയുന്ന ഇതൊക്കെ അസംബന്ധമാണ്, ഇതിനൊന്നും ഒന്നുമില്ല, ദേവനുമില്ല, ദേവിയുമില്ല, പരമാത്മാവുമില്ല, ഹിരണ്യഗർഭനുമില്ല. ആ പക്ഷം ഇവിടെ പറയുന്നത് ഇതെല്ലാം അംഗീകരിക്കുന്നവർക്ക് ഇതെല്ലാം സ്വീകരിക്കേണ്ടി വരും എന്നാണ്. തതശ്ച അതീത കൽപ്പ അനുഷ്ഠിത പ്രകൃഷ്ട ജ്ഞാന കർമ്മണാം ഈശ്വരാണ ഹിരണ്യഗർഭാദീനം വർത്തമാന കൽപ്പാദോ പ്രാദുർഭവതാം പരമേശ്വര അനുഗ്രഹീതാന സുഷുപ്ത പ്രതിബുദ്ധവത് കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന ഭവതി. അതുകൊണ്ട് പൂർവകൽപ്പത്തിൽ അനുഷ്ഠിത പ്രകൃഷ്ട ജ്ഞാന കർമ്മണം, പൂർവകർമ്മത്തിൽ എന്താണ് പ്രകൃഷ്ടമായ ജ്ഞാന ഉപാസനകൾ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു, അവർ ചെയ്യുന്ന കർമ്മത്തിനും ഉപാസനയ്ക്കും അനുസരിച്ച് ഈശ്വരാണ്. ആരീ ദേവന്മാരെ ഹിരണ്യഗർഭൻ ഇതുപോലെ ഐശ്വര്യയുക്തന്മാരായിരിക്കുന്ന ധർമ്മ ജ്ഞാന വൈരാഗ്യ ഐശ്വര്യം അതിശയത്തോടുകൂടിയവർ പൂർവകൽപ്പത്തിലൊക്കെ അനുഷ്ഠിച്ചവർക്ക് അതാരാണ്? ഹിരണ്യഗർഭാദീനാം ഹിരണ്യഗർഭന്മാര്, ദേവന്മാര്, ഋഷിമാര്. വർത്തമാന കൽപ്പാദ പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ പ്രാദുർഭവത അവരെല്ലാം അവിടെ പ്രകടമാകുന്നു. പരമേശ്വര അനുഗ്രഹീതാന അവിടെ എന്ത് വരുന്നു? ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്കെന്ത് വരുന്നു? സുപ്ത പ്രതിബുദ്ധവത്. എങ്ങനെയാണോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നവനെ എങ്ങനെ കഴിഞ്ഞ ജാഗ്രതയിലെ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നു, അതുപോലെ കൽപ്പാന്തര വ്യവഹാര അനുസന്ധാന വൃത്തി പൂർവ്വകൽപ്പങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓർക്കാൻ കഴിയുന്നു. പൂർവ്വകൽപ്പത്തിൽ ഞാൻ ഇന്ന ആളായിരുന്നു, ആ കൽപ്പത്തിൽ ഞാൻ ഇന്ന പ്രവൃത്തി കർമ്മം ചെയ്തു, ഇന്ന ഉപാസന ചെയ്തു, അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അവർക്ക് ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തെക്കുറിച്ചുള്ള അതുകൊണ്ടാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. എല്ലാ അറിവും അവർക്കുണ്ടാകും. അനുസന്ധാന ബുദ്ധി അതാണ്. ആജന്മസിദ്ധന്മാരായ യോഗികളും മറ്റും ഭൂതഭാവികളെയും മറ്റും അറിയുന്നു എന്ന് പറയുന്നു. ആ കൽപ്പാതിയിൽ അവർക്കതെല്ലാം ഓർക്കാൻ കഴിയുന്നു. തഥാ ശ്രുതി കാര്യം തന്നെ ശ്രുതിയിലും പറയുന്ന എന്താണ്? യോ ബ്രഹ്മാണം ഇദദ്ധാതി പൂർവം യോ വൈ വേദാംശ പ്രഹ്ണോതി തസ്മൈ തംഹദേവമാത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. യോ ബ്രഹ്മാണം ഇദദ്ധാതി പൂർവം, ആദ്യം ആരാണോ ഈ ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചത്, ഹിരണ്യഗർഭനെ തന്നെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. യോ വൈ വേദാംശ പ്രഹ്ണോതി തസ്മൈ തസ്മൈ, ആ ഹിരണ്യഗർഭന് ആരാണോ വേദത്തെ പ്രഹ്ണോതി വെളിപ്പെടുത്തിയത്, പൂർവകൽപ്പത്തിലെ വേദത്തെ ഹിരണ്യഗർഭന് വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം അസ്ഥികന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അസ്ഥിക്ക് ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച്. അവരുടെ ബുദ്ധിയിൽ ഇത് ആവിർഭവിക്കുകയാണ് ചെയ്യുന്ന വേദം ഇത്. അതുകൊണ്ട് വേദം നിത്യമാണ്, പുതിയൊരു വേദത്തെ സൃഷ്ടിച്ച് വെളിപ്പെടുത്തിയല്ല, അത് പ്രകടമാകുന്നു. അത് ആരാണോ, ഏതൊരു ഈശ്വരനാണോ, ബ്രഹ്മമാണോ, ബ്രഹ്മത്തെ സൃഷ്ടിച്ചത് വേദത്തെ വെളിപ്പെടുത്തി തംഹ ദേവം ആത്മബുദ്ധി പ്രകാശം പറയുന്നു. ആ ദേവൻ തൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവനായ ആ ദേവൻ എന്ന് പറയും. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് വേദത്തെ വെളിപ്പെടുത്തിയ അതേ ദേവൻ തന്നെയാണ് തൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ തനിക്ക് ഈ പ്രതിബന്ധങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഹിരണ്യഗർഭനെ പോലെ വേദത്തെ സ്മരിക്കാനോ പൂർവ്വജന്മത്തെ സ്മരിക്കാനോ ഒന്നും കഴിയുന്നില്ല. തംഹദേവം, ആ ദേവനെ, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ, ആത്മബുദ്ധി പ്രകാശം, തൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവനായ ആ ചൈതന്യത്തെ മുമുക്ഷുവൈ ശരണം അഹം പ്രപദ്ധി, മുമുക്ഷുവായിരിക്കുന്ന അഹം ശരണം പ്രപദ്ധി, ഞാൻ അതിനെ ശരണം പ്രാപിക്കുന്നു. എന്തിന്? ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. സ്വാത്മാകാരം പറയുന്നു, പ്രകാശമാനം ശരണം പരമം അഭയസ്ഥാനം നിശ്രയസ്വരൂപം. ആ ദേവനെന്ന് പറയുന്നത് എന്താണ്? പ്രകാശസ്വരൂപനാണ്, അഭയസ്ഥാനമാണ്. അത് മാത്രമല്ല, മുമുക്ഷുവായ ഞാൻ ശരണം പ്രാപിക്കുന്ന ആ ദേവൻ എന്താണ് പറയുന്നത്? നിശ്രേയസ രൂപം വ്യാഖ്യാനത്തിൽ പറയുന്നു, അസ്വയം മുക്തി സ്വരൂപമാണ് അവിടെ പറയുന്നു. തൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായ ആ ദേവൻ എന്താണ്? നിശ്രേയസ രൂപമാണ്, മുക്തിസ്വരൂപമാണെന്ന്. തന്റെ സ്വരൂപം തന്നെയാണ് മുക്തി എന്നുള്ളത്. അപ്പൊ മുമുക്ഷുവായ ഞാൻ ആശ്രയിക്കുന്നതായ, എന്തിനാണ് മുമുക്ഷുവായ താൻ ആശ്രയിക്കുന്നത്? മുക്തിക്ക് വേണ്ടി. മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തി ആഗ്രഹിക്കുന്നു. അപ്പോ മുക്തിയെ ആഗ്രഹിക്കുന്നവനായ ഞാൻ ആഗ്രഹിക്കുന്ന മുക്തി, അതിനാണല്ലോ ഇവിടെ എല്ലാവരും അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു. മുക്തി വേണം. അപ്പോ മുക്തിയെ ആഗ്രഹിക്കുന്നവനായ താൻ ആശ്രയിക്കുന്ന തന്റെ സ്വരൂപം ആ ദേവൻ, അത് തന്നെയാണ് മുക്തി എന്നാണ്. അപ്പൊ തന്റെ സ്വരൂപത്തിനപ്പുറം ഒരു മുക്തിയില്ല. അതാണ് അദ്വൈതത്തിന്റെ പ്രധാനമായിട്ടുള്ള തത്വം. അതിനാണ് ഇവിടെ വ്യാഖ്യാതാവ് പറഞ്ഞ അത് തന്നെയാണ് അഭയസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? അത് നിത്യപ്രാപ്തമാണ് മുക്തി, തനിക്ക് പ്രാപിക്കേണ്ടതായ ഒന്നല്ല. അത് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് മുക്തിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മുക്തിയെ ബോധിക്കുക എന്നാണ്. അതിനെ താൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ താൻ ബോധിക്കുന്നു എന്ന്. അല്ലെങ്കിൽ ബോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉപായങ്ങളിൽ താൻ ഉപായങ്ങളെ താൻ ആശ്രയിക്കുന്നു എന്ന്, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ പറയുന്നതിന് എന്ത് മനസ്സിലാക്കാം? സർവവ്യവഹാരങ്ങളും എന്താണ് ഈ മുക്തിസ്വരൂപമായിരിക്കുന്ന തത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അത് തന്നെയാണ് കൽപ്പത്തിൻ്റെ ആദിയിൽ ഈ ബ്രഹ്മാദികൾക്കെല്ലാം ഈ ജ്ഞാനത്തെ പൂർവ കൽപ്പസ്മൃതി ഉണ്ടാക്കിക്കൊടുക്കുന്നത്. അത് തന്നെയാണ് തൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. അത് തന്നെയാണ് തൻ്റെ മുക്തിയുടെ സ്വരൂപമായിരിക്കുന്നത് എന്ന്. സ്മരന്തിച്ച, ഇനി സ്മൃതിയിലും പറയുന്നുണ്ട്, ശൗനകാതയോ മധുച്ഛന്ദ പ്രവൃതിഭീ വിഷുഭീ ദാശത്തയ്യോ ദുഷ്ടായി. ദാശത്തയ്യോ, ഋഗ്വേദത്തിൽ പത്ത് മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇർക്കുകളെ പറയുന്നത് ദാശത്തയ്യ. ദാശത്തയ്യ എന്ന് വെച്ചാൽ പത്ത് മണ്ഡലങ്ങളുള്ള ഋഗ്വേദ മന്ത്രങ്ങളെന്നർത്ഥം. ഋഗ് മന്ത്രങ്ങളെയാണ് ദാശത്തയ്യ എന്ന് പറയുന്നത്. പത്ത് മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ദാശത്തയാന്ന് വെച്ച മന്ത്രങ്ങൾ, അതിനെ ആരാണ്? ശൗനക തുടങ്ങി മധുച്ഛന്ദ തുടങ്ങിയ ഋഷിമാർ അതിനെ ദർശിച്ചു എന്നാണ്. മന്ത്രത്തെ അതുകൊണ്ടാണ് ഋഷിമാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. അതിവിടെ പറയുന്നത് അതാണ്, മന്ത്രങ്ങൾ ദർശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഋഷിമാർ ദർശിച്ച മന്ത്രങ്ങളാണ് നമ്മുടെ വേദങ്ങൾ. സാഹിത്യവും പുരാണവും മറ്റും അങ്ങനെയാണ്. അതും കവി ദർശിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ പറയുന്നതല്ല. അതിന് വ്യത്യാസമുണ്ട്. ഋഗ്വേദ മന്ത്രങ്ങൾ അല്ലെങ്കിൽ വേദം അനുഭവിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വരം എങ്ങനെയാണോ അതിൻ്റെ ക്രമം എങ്ങനെയാണോ അതേ തരത്തിൽ തന്നെ ദർശിച്ചു എന്നാണ്. പൂർവകൽപ്പത്തിൽ എങ്ങനെയാണോ അതേ രൂപത്തിൽ അവരുടെ ഉള്ളിൽ പ്രകടമായി എന്നാണ്. സാഹിത്യവും മറ്റുമൊക്കെ എങ്ങനെയാണോ ഓരോരുത്തരും ഓരോ ഒരാൾ ഒരു പുരാണം എഴുതുന്നു, വേറൊരാൾ വേറൊരു പുരാണം എഴുതുന്നു, അത് മാറി മാറിയാണ്, പലതരത്തിലാണ്, മാറി വരാം, അതിൻ്റെ ക്രമമൊക്കെ മാറി വരാം. ഇനി ആശയം ഒന്നാണെങ്കിലും ഒരേ ആശയം തന്നെ പലര് പല രീതിയിൽ പറയാം. സ്മൃതികൾ പല രീതിയിലുണ്ടാക്കാം. ഗൗതമൻ എന്നുണ്ടാക്കി, മനു എന്നുണ്ടാക്കി, പല രീതിയിൽ. അപ്പോ അതിന് ഓരോ കല്പങ്ങളിലും മാറ്റങ്ങൾ വരാം, ഭേദങ്ങൾ വരാം. വേദത്തെ സംബന്ധിച്ച് പറയുന്നു ഇതെല്ലാം ഒരു അസ്ഥിക്ക് ബുദ്ധി അനുസരിച്ച് പറയുകയാണ്. യുക്തിയിലൂടെ ഇതൊന്നും പരിശോധിക്കാൻ പോകും. അതൊക്കെ ശ്രദ്ധയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. വേദം അങ്ങനെയല്ല, ആ ക്രമം അനുസരിച്ച് ഉദാത്താദി ഭേദമനുസരിച്ച് തന്നെ സ്മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൂർവ്വകൽപ്പത്തിലെ വേദവും ഈ കൽപ്പത്തിലെ വേദവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒന്ന് തന്നെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈ സവനകാദി ഋഷികളെല്ലാം അവർ ഈ ഋഗ്വേദ മന്ത്രങ്ങളെ ദർശിച്ചിട്ട് അവരത് ഉപദേശിച്ച ശിഷ്യന്മാർക്ക് കൊണ്ട് വേദത്തിന്റെ പരമ്പര ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ദർശിച്ചുപദേശിച്ചു എന്ന് പറയുമ്പോൾ അന്ന് എഴുതുന്ന സമ്പ്രദായമൊന്നുമില്ല. ഒരാൾ മന്ത്രത്തെ കണ്ടുകഴിഞ്ഞാൽ അവരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ആ പരമ്പരയിലെ അത് നിലനിർത്താൻ പറ്റും. പിൽക്കാലത്താണ് എഴുത്തൊക്കെ വന്നത്. അതുകൊണ്ടാണ് ദർശനത്തിന് പ്രാധാന്യം വന്നത്. അതുകൊണ്ടാണ് ഋഷിമാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കുന്നത്. പുരാണവും മറ്റും നിർമ്മിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നില്ല, കാരണം അവിടെ ക്രമത്തിനും ശബ്ദത്തിനൊക്കെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. പ്രതിവേദം ചൈവമേവ കാണ്ഡ ഋഷിയാദയ സ്മരിക്കുന്നു. ഋഗ്വേദത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ യജുസിലും സാമത്തിലും എല്ലാം അവിടെ ഓരോ കാണ്ഡങ്ങളിലും ഋഷി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ സ്മരിക്കുന്നുണ്ട്. ഇത് ഇന്ന ഭാഗമാണ്, ഇവിടുത്തെ ഋഷി ഇന്നതാണ് എന്ന് ഓരോടത്തും പറയുന്നുണ്ട്. അത് പറയുന്നു ശ്രുതിരപ്പി ഋഷിജ്ഞാനപൂർവമേവ മന്ത്രേണ അനുഷ്ഠാനം ദർശയതി. ആ ശ്രുതിയിൽ തന്നെ പറയുന്നുള്ള എന്താണ്, മന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടത് ഋഷിജ്ഞാനപൂർവകമായിരിക്കണം. ഒരു മന്ത്രത്തെ എവിടെയെങ്കിലും പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഋഷിയെ കൂടെ സ്മരിക്കണം ആദ്യം. അല്ലേ പറയുന്നത് വാമദേവ ഋഷി അനുഷ്ഠി ചന്ദ, ഋഷി ചന്ദസിനെയൊക്കെ സ്മരിച്ചുകൊണ്ടായിരിക്കണം വൈദിക മന്ത്രങ്ങൾ ഇവിടെ അനുഷ്ഠാനം. മന്ത്രങ്ങളുടെ അനുഷ്ഠാനം വരുന്നത് കർമ്മങ്ങളിലും മറ്റുമാണ്. അവിടെ ജപത്തിനും മറ്റും മന്ത്രങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അവിടെ ഋഷിയെ ഋഷിജ്ഞാന ഋഷിയെ സ്മരിക്കണം. യോഹവ അവിദിത ആശ്രേയ ഛന്ദു ദൈവത ബ്രാഹ്മണേന മന്ത്രേണ യാജയതി അധ്യാപയതി വാ സ്ഥാനം വൃച്ഛതി ഗർത്തം വാ പ്രതിപദ്യതേ. യോഹവ ഏതൊരുവനാണോ അവിദിത ആശയ ഛന്ദോ ഛന്ദസിന് ഋഷി ആശയം ഋഷി ഛന്ദസ് ഛന്ദസിന് ഛന്ദസ് പറഞ്ഞിരിക്കും. അനുഷ്ടു തൃഷ്ടു തുടങ്ങിയ ഛന്ദസ്സുകൾ പറയാ ഛന്ദസ് അറിഞ്ഞിരിക്കണം. ദൈവ അജ്ഞാതി ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ആരാണ് അതിൻ്റെ അധിഷ്ഠാവ്, ഏത് ഋഷിയാണ്, എന്താണ് അതിൻ്റെ ഛന്ദസ്, എന്താണ് അതിൻ്റെ ദേവത ബ്രാഹ്മണം, അതിൻ്റെ വിനിയോഗം അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ബ്രാഹ്മണം എന്ന് പറയുന്നത് അതിൻ്റെ വിനിയോഗത്തെ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം. എന്താണ് യോഗ അവിദ്യത, ഇതൊന്നും അറിയാതെ മന്ത്രേണ യാജയതി മന്ത്രത്തെ ഉപയോഗിച്ചവൻ യാഗം ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ അധ്യാപയിത, അവൻ മന്ത്രങ്ങളെ വേദമന്ത്രങ്ങളെ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു, ഇതൊന്നും അറിയാതെ. വാ സ്ഥാനം ഗച്ഛതി, അവന് അടുത്ത ജന്മം എന്ന് പറയുന്നത് ഇവിടെ സ്ഥാവര ജന്മമായിരിക്കും. ഉച്ഛലതാദികളായ പാപമാണെന്നർത്ഥം. ഛന്ദസ് അറിയാതെ ഋഷി അറിയാതെ വിനിയോഗത്തെ അറിയാതെ മന്ത്രം എവിടെയാണ് പ്രയോഗിക്കുന്നതെന്ന് അറിയണ്ടേ. ഇതൊന്നും അറിയാതെ ദേവതയെ അറിയാതെ അവൻ മന്ത്രത്തെ കർമ്മത്തിൽ ഉപയോഗിക്കുകയോ മന്ത്രത്തെ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്ഥാനത്വത്തെ പ്രാപിക്കും, സ്ഥാവര ജന്മം ഉണ്ടാകും. ഗർത്തം വാപത് പ്രതിപത്തി, ഗർത്തം എന്ന് വെച്ചാൽ പാതാളം, നരകം, നരകത്തെ പ്രാപിക്കും. അസ്ഥിക്ക് ബുദ്ധിയുള്ളവരോടത്ത് പറയുകയാണ്, നിങ്ങൾക്ക് വേദത്തിൽ ശ്രദ്ധയുണ്ടോ, ഋഷിമാരിൽ ശ്രദ്ധയുണ്ടോ, ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്വീകരിക്കും. വിദ്യാദിതി അതുകൊണ്ട് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും അറിഞ്ഞിരിക്കുന്നു. ആരാണ് അവിടെ ദേവത, എന്താണ് ഛന്ദസ്, ഇത് ഓർക്കണതിനെല്ലാം വൈദിക മന്ത്രങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് ഈ വൈദിക മന്ത്രങ്ങൾക്ക് തുല്യമായ പ്രാമാണികത്വം ഉണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി പൗരാണികങ്ങളായ മന്ത്രങ്ങളിലും ഋഷി, ദേവത, ഛന്ദസ് വിനിയോഗം എല്ലാം പറയുന്നു. അസിമന്ത്രസ്യ ജപേ വിനിയോഗ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ. ഇതെവിടെ ഉപയോഗിക്കേണ്ട ഈ മന്ത്രം ജപിക്കാൻ വേണ്ടിയാണ് പറയാനുള്ളത്. ഈ മന്ത്രം എന്തിനാ ഉപയോഗിക്കേണ്ടത്? ജപത്തിന് വേണ്ടി. വിനിയോഗം എന്ന് വെച്ചാൽ ഇവിടെ ബ്രാഹ്മണം എന്ന് പറഞ്ഞത് എവിടെ എന്തിനു ഉപയോഗിക്കണമെന്ന്, എന്നുവെച്ചാൽ ആ മന്ത്രം ഉപയോഗിച്ച് ജപിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ജപേ വിനിയോഗ എന്നെല്ലാം പറയും. അപ്പൊ അത് ഒരു മന്ത്രം എന്തിനു വേണ്ടിയാ ഉപയോഗിക്കേണ്ടത് എന്നുവെച്ചാൽ അത് പ്രത്യേകം പറയുന്ന എന്താണ്, ഈ മന്ത്രം ഉപയോഗിച്ച് പ്രത്യേകിച്ച് കർമ്മമൊന്നും ചെയ്യാനില്ല, വൈദികമായ കർമ്മങ്ങളൊന്നും ഈ മന്ത്രം അനുഷ്ഠിച്ച് ചെയ്യാനില്ല. എങ്ങനെയുള്ള മന്ത്രങ്ങൾ? പൗരാണികമായിട്ടുള്ള സ്മാർത്ഥമായ മന്ത്രങ്ങൾ. പക്ഷെ അതെന്ത് ചെയ്യണം? അത് ജപിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ഈ പൗരാണികമായ മന്ത്രങ്ങളിൽ കാണുന്നതും ഈ വേദത്തിന്റെ ചുവട് പിടിച്ചാണ്. വേദത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആസ്തികന്മാരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പൗരാണികമായ മന്ത്രങ്ങളിലും ആ നിയമങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. പരമാർത്ഥത്തിൽ അത് വേദത്തിന്റെ നിയമങ്ങളാണ്. വേദത്തിൽ അത് കൂടിയേ തീരും. തസ്മാദ് ഏതാനി മന്ത്രി വിനി വിദ്യ, അതുകൊണ്ട് ഇവയെല്ലാം ഓരോ മന്ത്രങ്ങളിലും അറിഞ്ഞിരിക്കണം. ഓരോ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പും അതിന്റെ ഋഷിയാരാണെന്നും അതിന്റെ വിനിയോഗവും ഛന്ദസ്സും എല്ലാം ഒന്ന് സ്മരിച്ചിട്ട് മന്ത്രം ചൊല്ലാവും എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. വേദമന്ത്രങ്ങളെ സംബന്ധിച്ച് അത് തന്നെ, പിന്നീട് സ്മാർത്ഥമായ മന്ത്രങ്ങളെ സംബന്ധിച്ച് ആ നിയമം ഉണ്ട്. പ്രാണിനാഞ്ച സുഖപ്രാപ്തയെ ധർമ്മവിധിയതേ, ഇതെല്ലാം ധർമ്മമാണ്, ധാർമ്മികമായ വിധികളാണ്. വേദത്തിലെ ഈ മന്ത്രങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നത് എന്താണ്, ധർമ്മബോധനത്തിന്റെ ഭാഗമായിട്ടാണ്. ധർമ്മം എന്തിനു വേണ്ടി അനുഷ്ഠിക്കുന്നവൻ സുഖത്തെ കിട്ടും എന്ന് പറയുന്നത്. പ്രാണിനാഞ്ച പ്രാണികൾക്ക് സുഖപ്രാപ്തയെ, സുഖത്തെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മോ വിധിയേത്, വേദത്തിൽ ധർമ്മത്തെ വിധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സ്മൃതികളിലും എല്ലാം ധർമ്മത്തെ വിധിക്കുന്ന എന്താണ്, ധർമ്മാനുഷ്ഠാനത്തിലൂടെ ഒരുവനിൽ പുണ്യമുണ്ടാവും, പുണ്യപ്രാപ്തിയിലൂടെ അവന് സുഖം കിട്ടും, ഇവിടെ ഇഹലോകത്തിലും പരലോകത്തിലും. അതിനുവേണ്ടിയിട്ടാണ് ധർമ്മത്തെ വിധിച്ചിരിക്കുന്നത്. ദുഃഖപരിഹാരായ ധർമ്മ പ്രതിഷ്ഠിച്ച് അവിടെ തന്നെ എന്താണ്, സുരാപാനം, മാംസഭക്ഷണം പോലെയുള്ള നിഷിദ്ധ കർമ്മങ്ങളെ നിഷേധിച്ചിട്ടുണ്ടോ അവിടെ? അത് നിഷേധിക്കുന്നതിന് ദുഃഖത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി. അതൊക്കെ ഹിംസയും സുരാപാനവും മറ്റും ദുഃഖത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഹിംസയെ ഒഴിവാക്കാൻ പറയും. അങ്ങനെ ദുഃഖപരിഹാരായ അധർമ്മ പ്രതിഷേധിത, അധർമ്മത്തെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. അതനുഷ്ഠിച്ചാൽ ഉണ്ടാവും. അഹിംസാവ്രതത്തെയും മറ്റും വിധിച്ചിരിക്കുന്ന അതുകൊണ്ടാണ്. ദുഷ്ട ആനശ്രവിക സുഖ ദുഃഖ വിഷയോച രാഗദ്വേഷു ഭവതു ന വിലക്ഷണ വിഷയിത്യതോ ധർമാധർമ്മ ഫല ഭൂത ഉത്തരാസൃഷ്ടി നിഷ്പദ്യമാന പൂർവസൃഷ്ടി സദൃശി ഏവ നിഷ്പദ്യതേ. ധർമാധർമ്മങ്ങളെ അങ്ങനെ കൃത്യമായി നിർവചിക്കാനൊന്നും പറ്റില്ലെങ്കിലും കാലദേശ ഉചിതമായി അത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടിട്ട് എന്താണ് ആചാരങ്ങളെ വിധിക്കുമ്പോഴത്തേക്ക് അതിൽ കാലദേശാനുസൃതമായി വിധിക്കാൻ പറ്റും. എല്ലാ കാലത്തേക്കും എല്ലാ ആചാരവും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പൊതുവേ പറയും തത്വങ്ങൾ എന്താണ് പരപീഡ അതധർമ്മമാണ് അത് ചെയ്യരുത്, ഹിംസ അതധർമ്മമാണ് ചെയ്യരുത്, ഇതൊക്കെ പറയാൻ പറ്റും. പിന്നെ മനുഷ്യന് ഓരോ മനുഷ്യന്റെ രാഗദ്വേഷങ്ങളെന്നും അവന് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനൊക്കെ കുറച്ച് എന്താണ് നിയമങ്ങൾ വയ്ക്കും. ശരി, ഇത്ര ഇത്രയൊക്കെ ആകാം, അഹിംസ പാടില്ല എന്ന് പറഞ്ഞു മാംസഭക്ഷണം നിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞകാലത്ത്. എന്നാലും പലയിടത്തും വരും എന്താണ് വളരെ രസകരമായ വിധികളൊക്കെ വരും. അത് എന്നുവെച്ചാൽ മനുഷ്യന് രാഗദ്വേഷാദികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് നിഷേധിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവൻ നിഷേധത്തെ മറികടക്കും. അപ്പൊ വേദം പറഞ്ഞു എന്ന് വിചാരിച്ചൊന്നും കാര്യമില്ല. പറയും ഭാഷ്യത്തില്, പറയും മഹാഭാഷ്യത്തില്, വീട്ടിൽ വളർത്തുന്ന കോഴിയെ തിന്നാൻ പാടില്ല നിഷേധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്റെ അർത്ഥം എന്താ, വേണ്ടി വന്നാൽ കാട്ടിലെ കോഴിയെ പിടിച്ച് തിന്നാം, വീട്ടിലെ കോഴി എന്ന് പറയുന്നത് അതിന് വേറെ പ്രയോജനം ഉണ്ടല്ലോ, മുട്ട കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് തിന്നണ്ട, കാട്ടിൽ കിടക്കും കോഴിയെ തിന്നും. പഞ്ചനഗ പക്ഷ ബ്രഹ്മക്ഷത്രേണ രാഘവ ശശകി ശലകി ഗോധ ഖഡ്ഗ ഖഡ്ഗി കുർമോധ പഞ്ചമ പഞ്ച അഞ്ച് നഖങ്ങളുള്ള അഞ്ചെണ്ണത്തിന് തിന്നാം. ആർക്ക്? ബ്രഹ്മക്ഷത്രേണ, ബ്രാഹ്മണർക്കും തിന്നാം ക്ഷത്രിയനും തിന്നാണ്. ആര് പറയുന്നതാണ്? ബാലി. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് രാമായണത്തിൽ രാമനെ ഒളിച്ച് നിന്ന് അമ്പ ചെയ്ത് ബാലിയെ കൊല്ലുമ്പം ബാലി രാമനോട് ചോദിക്കുന്നതാണ്, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കൊന്നത്? എന്റെ മാംസം ഭക്ഷിക്കാനാണ്. കുരങ്ങിന്റെ മാംസം മനുഷ്യന് അഭക്ഷ്യമാണ്, കാരണം നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന് മാംസം ഭക്ഷിക്കാം. നിഷേധിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ പഞ്ചനഖങ്ങളുള്ള അഞ്ചെണ്ണത്തിന് ഭക്ഷിക്കാം. അന്ന് കാട്ടിലുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് ഇനിയിപ്പോ ചോദിച്ചാൽ കൃത്യമായി പറയാൻ, കാരണം ആ പേരിലുള്ള മൃഗങ്ങളെല്ലാം ഇന്നില്ല. എന്നാ പിന്നെ തെരഞ്ഞു പിടിച്ചു പോയി ഭക്ഷിച്ചിട്ട് വരാമെന്നൊന്നും ആരംഭിയായിരുന്നു. അത് ആർക്കാണ്? ബ്രാഹ്മണർക്കും ഭക്ഷിക്കാം. ബ്രഹ്മക്ഷത്രയൻ, ബ്രാഹ്മണനും ഭക്ഷിക്കാം ക്ഷത്രിയനും ഭക്ഷിക്കാം. ചോദിക്കുക, അതെങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും മാംസഭക്ഷണം? പറയുന്നു അഹിംസയാണ് നല്ലത്, അഹിംസാവ്രതം അത് സ്വീകരിക്കുക. അത് പറയുന്നുണ്ട് അഹിംസ സർവഭൂതാനി. പക്ഷെ ഒരുവന്റെ രാഗം പ്രബലമാണ്, അവന് തിന്നേ അടങ്ങുമെന്നാണ് അവന്റെ മനസ്സ് പറയുന്നതെങ്കിൽ ഈ അഞ്ചെണ്ണത്തിന് മാത്രം തിന്നുക, പഞ്ച നഖങ്ങളുള്ള അഞ്ചെണ്ണത്തിന്. അതിന് കാട്ടിലുള്ള അഞ്ചെണ്ണം, അത് കുരങ്ങ് പെടുന്നില്ല. കുരങ്ങിന് നീ എന്തിനാ? കുരങ്ങിന്റെ ചർമ്മം അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിന്റെ അസ്ഥി അത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പിന്നെ നീ എന്തിനാണ് ഈ കുരങ്ങിനെ കൊന്നത്? നീ ചെയ്ത് പാപമാണ്. പിന്നെ സീതയ്ക്ക് വേണ്ടിയാണെങ്കിൽ സീത ഏത് പാതാളത്തിലോ ഏത് കടലിന്റെ അടിയിലോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ നിമ്പ കൊണ്ട് തന്നെ. അതിനുവേണ്ടി നീ എന്തിനാ ഈ അധർമ്മം, ക്ഷത്രിയന്മാർക്ക് ചേരാത്ത അധർമ്മം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് രാമനെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്. രാമായണത്തിൽ. അപ്പൊ ആ സന്ദർഭത്തിലാണ് പറയുന്നപ്പോ ഇവിടെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ രാഗദ്വേഷങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടല്ല, നിവൃത്തിയില്ലെങ്കിൽ ഭക്ഷിക്കാം എന്നാ പറയുന്നു. അല്ലാതെ അല്ലാതിനെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ തിന്ന് അടങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും. അതുകൊണ്ടാണ് യാഗത്തിൽ തന്നെ മാംസഭക്ഷണം ഉണ്ട്. മാംസഭക്ഷണമുണ്ട്, മധുരാപാനമുണ്ട് യാഗത്തിൽ, കുറേശ്ശെ, കൂടുതലൊന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചില യാഗങ്ങളിൽ അതും അനുഭവിച്ചിട്ടുണ്ട്. അത് മധുര അല്ലെന്നൊക്കെ പറയും, പക്ഷെ ഈ സാധനം ചില സാധനങ്ങളൊക്കെ പുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു അരിഷ്ടമാവും. ചിലർക്ക് അരിഷ്ടം കുടിക്കുന്ന ഇഷ്ടമാണല്ലോ. അതുപോലെയൊക്കെ അതുകൊണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചിലർ പറയും അത് വെറും അരിഷ്ടം പോലെ ആവുന്നുള്ളൂ, അതിന് ശക്തി കുറവാണ് എന്നൊക്കെ പറയും. അത് ശരിയായിരിക്കും, എന്തായാലും അത് കുടിച്ചു നോക്കിയവർക്കേ അറിയാവൂ. എന്തായാലും ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ. അതുകൊണ്ട് ആരും അത്ര വലിയ മാന്യന്മാരൊന്നും ആകണ്ട. ഇതൊക്കെ പഴയകാലത്തെ നടപ്പുള്ള കാര്യങ്ങളാണ് കുറേശ്ശെയൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? രാഗദ്വേഷങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം വിധിക്കുന്നതും നിഷേധിക്കുന്നതും എല്ലാം. പ്രാണിനാംച അസുഖപ്രാപ്തയെ ധർമ്മോ വിധിയതേ. പക്ഷെ ശ്രുതിക്കൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. എന്താണ്? മനുഷ്യൻ നേരെ പോകണം, അവന് സുഖം പ്രാപിക്കണം, ദുഃഖം വരാൻ പാടില്ല. അവൻ്റെ സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവനോട് പറയും ഹിംസിക്കരുത് എന്ന് പറയും. ഹിംസിക്കാൻ പാടില്ല. അപ്പൊ ഹിംസ എന്നുള്ള ഒരു വ്രതം അതിനെ സ്വീകരിച്ചുകൊണ്ട് ഒന്നിനെയും കൊല്ലാതിരുന്നു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമാണ്. പിന്നെ അത് മാറ്റിവെച്ചിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ ചിലതിനെയൊക്കെ കൊല്ലാം, ചിലതിനെ കൊല്ലാം പാടില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ രാഗദ്വേഷങ്ങൾക്ക് അധീനമാണ്. അതും ശ്രുതി അംഗീകരിച്ചു, പുരാണങ്ങളും സ്മൃതികളും എല്ലാം അംഗീകരിച്ചു. നിനക്ക് നിവൃത്തിയില്ല, തിന്നേ അടങ്ങുന്നുണ്ടെങ്കിൽ ശരി, അത്യാവശ്യം ഒന്ന് തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ വർണ്ണവ്യവസ്ഥയൊന്നും അവിടെ വ്യത്യാസമില്ല. ബ്രാഹ്മണനായാലും കൊള്ളാം, ക്ഷത്രിയനായാലും കൊള്ളാം, അന്നത്തെ നിലയ്ക്ക് അത് കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, പല ഭാഗങ്ങളിലും അത് വരുന്നുണ്ട്. മാംസഭക്ഷണം വിധിച്ചിട്ടുണ്ടോ അതോ നിഷേധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ വേദത്തിന്റെ താല്പര്യം എന്താണ്? അഹിംസ തന്നെയാണ്. മാഹിംസ സാമാന്യവിധി, ഔസർഗ വിധിയാണ്, ഒന്നിനെയും കൊല്ലരുത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഇത് അഹിംസാവ്രതം ഉദ്ദേശിച്ചിട്ടാണ്. ഹിംസ ലോകത്ത് പാടില്ല, അതാണ് ധർമ്മോ വിധിയത്. എന്തിന്? അതുകൊണ്ട് അവന് പുണ്യമുണ്ടാവും, സുഖം ഉണ്ടാവും. ഇതാണ് അവിടെ ദുഃഖപരിഹാരായ അധർമ്മ പ്രതിഷിദ്ധ്യത. അതെല്ലാം ഹിംസിച്ചു കഴിഞ്ഞാൽ അത് അധർമ്മമാണ്. എന്തിനാ ഇതൊക്കെ കൊന്ന് തിന്നുന്നത്? അവന്റെ നാക്കിന് അതിലൊക്കെ രുചികളുണ്ടല്ലേ, സ്വന്തം രസനേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ തന്റെ രസനേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റ് ജീവികളുടെ പ്രാണനെ അപഹരിച്ചു കഴിഞ്ഞാൽ അത് ഹിംസ തന്നെയാണ്, അതിന്റെ ഫലം പാപം തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അവന് പറ്റുന്നില്ല, അവന്റെ ജിഹ്വയെ അവന് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറയുന്നു ശരി, അത്യാവശ്യം നീ പറഞ്ഞു. അതാണോ അധ്വരം? യാഗം ഒഴികെ ഉള്ളിടത്ത് പിന്നെ അതിനൊരു ഭേദഗതി വരുത്തി. മഹിംസ്യ സർവഭൂതാണി എന്ന് പറഞ്ഞാൽ കൊല്ലരുത്, അന്യത്ര തീർത്ഥേഭ്യ. യാഗത്തിൽ ചിലപ്പോൾ കൊല്ലേണ്ടി വന്നു കഴിഞ്ഞാൽ കൊല്ലാം എന്ന് പറയും. അതുകൊണ്ട് അത്യാവശ്യം കൊല്ലുകയും തിന്നിയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടേ, ഇന്നും മനുഷ്യ അതൊക്കെ ചെയ്യുന്നു. പിന്നെ അത് വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. അവനവന്റെ രാഗദ്വേഷങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്, അവനവന്റെ ഉള്ളിൽ അതിനുള്ള രാഗമില്ലെങ്കിൽ കൊല്ലരുത്, തിന്നരുത്. രാഗമുണ്ടെങ്കിൽ കൊല്ലരുത്, തിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞാലും വേദം പറഞ്ഞാലും ശരി, കൊല്ലുകയും ചെയ്യും തിന്നുകയും ചെയ്യും. ദുഃഖപരിഹാരായ അധർമ്മ പ്രസിദ്ധതയെ ദുഃഖത്തെ പരിഹരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ ഫലം തോന്നും, ഹിംസിച്ചാൽ ശരി. ഈ പറഞ്ഞ ബ്രഹ്മക്ഷത്രാദികൾക്ക് കൊന്ന് തിന്നാന്ന് പറഞ്ഞല്ലോ, വേദം ആദ്യമേ പറഞ്ഞു ഹിംസിക്കരുത്, ഹിംസിച്ച പാപമാണ്. ഹിംസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ജീവനെ അപഹരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവന് അതിൻ്റെ പാപമെന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് പിന്നെ അങ്ങനെ പോയാൽ പിന്നെ അവിടുത്തെ വാദം നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ജീവനിൻ്റെ ഹിംസ ഒഴിവാക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കും. ശരിയാണ്. പിന്നെ പറയുന്നതാണ് പ്രകടമായ ഹിംസയെ ഒഴിവാക്കുക, അതാണ് പറയുന്നത്. അല്ല, അതുകൊണ്ടല്ലേ പറയുന്നത് സംസാരം തന്നെ അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള വിധി നിഷേധങ്ങളെ പാലിച്ചുകൊണ്ടും അങ്ങനെ പൂർണ്ണമായ ഹിംസയിൽ നിന്ന് ഒഴിവാനോ ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ജീവിതം ജനന മരണങ്ങൾ അവിടെ അവസാനിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് മുക്തി എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പരിപൂർണമായ അഹിംസ എന്ന് പറയുന്നത് മുക്തിയാണ്. അവിടെ പരിപൂർണമായ അഹിംസ സാധ്യമാകുന്നു, അതിനാണ് മുക്തി എന്ന് നിർദ്ദേശിക്കുന്നത്. പിന്നെ അതിനൊരു അതുവരെ ഹിംസയിൽ താരതമ്യമുണ്ട്, അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത്. പിന്നീട് സ്മൃതികൾ പറഞ്ഞതും അഞ്ച് നിയമങ്ങളുള്ള അഞ്ചെണ്ണത്തിനെ കൊല്ലം ബാക്കി കൊല്ലരുത്. ദുഷ്ടാനുശ്രവിക സുഖ ദുഃഖ വിഷയോ വിച രാഗദ്വേഷോ ഭവതോ ന വിലക്ഷണ വിഷവീത്യതോ ധർമാധർമ്മ ഫലഭൂത ഉത്തര സൃഷ്ടി നിഷ്പദ്യമാന പൂർവസൃഷ്ടി സദൃശീവ നിഷ്പദ്യതേ. പറയുന്നു മനുഷ്യന് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? ദുഷ്ടാനുശ്രവിക സുഖ ദുഃഖ വിഷയോ, ഒന്ന് പ്രത്യക്ഷമായി മാംസത്തെ അവൻ രുചിച്ചു നോക്കുമ്പോൾ അവൻ്റെ രസന ഇന്ദ്രിയത്തിന് അത് വളരെ രസകരമായി തോന്നും, അപ്പോൾ അത് കഴിക്കണമെന്ന് ആഗ്രഹം വരും. രുചിച്ചു നോക്കുന്നതുകൊണ്ടാണ്. അത് രുചിച്ചിട്ടില്ലെങ്കിലോ, ജന്മനാൾ തന്നെ അത് രുചിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് രുചി അറിയാത്തതുകൊണ്ട് അതിൽ അങ്ങനെ തോന്നത്തില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും അവനോടത് വർണ്ണിക്കണം, ആനുശ്രവിക്കണം. അതിന് ആനുശ്രവിക്കും. വേറെ ആളവനോട് പറയുകയാണെങ്കിൽ ഈ മാംസം എന്ന് പറയുന്നത് വളരെ രസമുള്ള സാധനമാണ്, തിന്നുകഴിഞ്ഞാൽ അത് വെണ്ടയ്ക്കയും പടവലങ്ങയും പോലെ അല്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ജന്മനാ തന്നെ ഈ മാംസം തിന്നിട്ടില്ലാത്തവനവന് ആഗ്രഹം തോന്നും. എന്നാലൊന്ന് കഴിച്ചു നോക്കിയാലെന്താ? അപ്പം സുഖത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്ന രണ്ട് തരത്തിലാണ്, ദുഷ്ടവും ആനുശ്രവികവും. കുട്ടിക്കാലത്തെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, രസം നിൽക്കും. അല്ലെങ്കിൽ കേട്ടിട്ട് അത് ലൗകികമായ അസുഖങ്ങൾ, അതുപോലെ അലൗകിക അസുഖങ്ങൾ, സ്വർഗാദിസുഖങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവിടെ പക്ഷെ ദുഷ്ടമായിട്ടൊന്നുമില്ല, ശ്രുതി പറയുന്നു ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായ സുഖമാണ് കിട്ടുന്നത്, അനുശ്രമിക്കും. ഇതുപോലെ തന്നെ ദുഃഖത്തെ സംബന്ധിച്ച് ചില ദുഃഖം പറയും നേരിട്ട് അനുഭവിക്കുന്നു. അപ്പോൾ ഇന്നത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖമാണ് എന്ന് അവന് സ്വയം മനസ്സിലാകുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ ഭക്ഷ്യ അപക്ഷ്യങ്ങൾ, ഇന്നത് ഭക്ഷ്യമാണ് ഇന്നത് അപക്ഷ്യമാണ് എന്നെല്ലാം തീരുമാനിച്ച് അങ്ങനെയാണല്ലോ. ചില വസ്തുക്കൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വിപരീത ഫലമുണ്ടാക്കുന്നു, രോഗത്തെ ഉണ്ടാക്കുന്നു, ദുഃഖത്തെ ഉണ്ടാക്കുന്നു, അത് അപക്ഷ്യമാണ് തീരുമാനിക്കുന്നു. ചിലതങ്ങനെയല്ല, സുഖത്തെ സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് കരുതുന്നു ദുഷ്ടമായി. ആനുശ്രവികമായി ദുഃഖത്തെ എങ്ങനെ അറിയുന്നു? ശ്രുതി പറയുന്നു ഹിംസ, അത് നമുക്ക് തൽക്കാലം ഹിംസ ഉണ്ട്, മാംസം കിട്ടും, മാംസത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടും. അലവനെന്തിനെ കൊന്നു ഭക്ഷിക്കുന്ന സുഖത്തിനല്ലാതെ പക്ഷേ ഹിംസ എന്ന് പറയുന്ന ദോഷമാണ്, മറ്റൊരു ജീവനെ അപഹരിക്കുന്നത് ദോഷമാണ്, അതുകൊണ്ട് നിനക്ക് നരക ഫലമുണ്ടാകും, അല്ലെങ്കിൽ വരുന്ന ജന്മത്തിൽ നിനക്ക് ദുഃഖത്തെ ഉണ്ടാകും, അതുകൊണ്ട് വേറെ ജീവനെ അപഹരിക്കരുത്. അതുപോലെ അതാനുശ്രമികമായ ദുഃഖത്തെക്കുറിച്ച്, അപ്പൊ സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ദുഷ്ടമായ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളുമുണ്ട്, അതുകൊണ്ടുള്ള അനുഭവങ്ങളുമുണ്ട്, ആനുശ്രമികമായ പറഞ്ഞു കേൾക്കും. അത് വൈദികമായാലും ശരി ലൗകികമായാലും ശരി രണ്ടുമുണ്ട്. അത് കൊണ്ടെന്ത് വരുന്നു? അത് നിഷിദ്ധമായിക്കൊള്ളട്ടെ, വേദം നിഷിദ്ധിച്ചിരിക്കുകയാണ് ഹിംസ. പക്ഷെ അത് സുഖമാണെന്നൊരാൾക്ക് സ്വാനുഭവത്തിൽ തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട് സുഖമാണെന്ന് തനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, തനിക്കത് അനുകൂലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഗം വരും, ഉള്ളിൽ രാഗം ഉണ്ടാവുന്നു. സുഖ ഇച്ഛ, അതാണ് രാഗം, അതിനെ പ്രാപിക്കണമെന്നുള്ള ഇച്ഛയുണ്ടാകും. അതുപോലെ മറിച്ച് ദേഷ്യം ഉണ്ടാകുന്നു, അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്. യാഗം തന്നെ അത് ചെയ്യുന്ന ഒരുപാട് അതിൽ കഷ്ടപ്പാടുകളുണ്ട്. പുക കൊള്ളണം, സമ്പത്ത് വേണം, ഒരുപാട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം. അതുകൊണ്ട് ദുഃഖമാണെന്ന് പറഞ്ഞാൽ യാഗത്തിനോട് ദേഷ്യം തോന്നും, അതിൻ്റെ ഫലസ്വർഗമായിക്കൊള്ളട്ടെ. അതെല്ലാം എന്താണോ അവനവൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. രാഗവും ദേഷ്യവും ഏതിനും വരാം, ഹിംസ അത് പാപത്തെ ഉണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യമുണ്ടാവും അവനോട്, പിന്നെ അവൻ ഒരിക്കലും ഹിംസിക്കാൻ പോകത്തില്ല, വേണ്ട മനസ്സിൽ തീരുമാനിച്ചു. മറിച്ച് മാംസത്തിലുള്ള രുചി കൊണ്ടാണെങ്കിൽ അവന് രാഗമുണ്ടാവും. അപ്പോൾ ദുഷ്ടവും ആനശ്രയവുമായ സുഖദുഃഖ വിഷയങ്ങളിൽ ഏത് വിഷയമായാലും ശരി, സുഖമാണെന്ന് തോന്നിയാൽ അവനോട് അനുകൂലമായ ഇച്ഛയുണ്ടാവും, ദുഃഖമാണെന്ന് തോന്നാൽ അതിന് ദേഷ്യം തോന്നും, വേണ്ട എന്നുള്ള ബുദ്ധിയാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദുഷ്ടാനുശ്രവിക സുഖദുഃഖ വിഷയോച രാഗദ്വേഷോ ഭവതഃ ന വിലക്ഷണ വിഷയോ ഇത്യതഹോ. മറിച്ചില്ല, മറിച്ച് സംഭവിക്കുന്നില്ല. ഒന്ന് ദുഃഖമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് രാഗം തോന്നത്തില്ല, സുഖമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ദ്വേഷം തോന്നത്തില്ല. ഇത്യതഃ ധർമാധർമ്മ ഫലഭൂതോത്തര സൃഷ്ടി നിഷ്പദ്യമാന പൂർവസൃഷ്ടി സദൃശി ഏവ ദശ്യതേ. അതുകൊണ്ടെന്ത് വരുന്നു? ധർമാധർമ്മ ഫലഭൂത ഉത്തര സൃഷ്ടി നിഷ്പദ്യമാന പൂർവസൃഷ്ടി സദൃശി ഏവ നിഷ്പദ്യതേ. അപ്പോൾ ഈ ജന്മത്തിൽ ഒരാൾ കരുതുന്നു, എനിക്ക് യാഗം സുഖമാണ്, കൊണ്ട് യാഗം ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന എന്താണോ ധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ അതൊക്കെ സുഖത്തെ നൽകുന്നതാണ്, പശു പുത്രാദികളല്ല, ധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് അത് സുഖം നൽകുന്നതാണ്, അതുകൊണ്ട് ഈ ജന്മത്തിൽ എനിക്ക് സദ്ധർമ്മത്തെ അനുഷ്ഠിക്കണം. അപ്പോൾ ധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടനുസരിച്ച് അയാൾക്ക് വരും ജന്മത്തിൽ അതിനനുസരിച്ചുള്ള ഫലമുണ്ടാകും. പറയുന്നവൻ ജന്മനാൾ തന്നെ പുണ്യവാനാണ്, അവന് ജന്മം പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൽ നിന്ന് സഞ്ചയിച്ച പുണ്യമുണ്ട്. പണ്ടവന് ജനിക്കുമ്പോൾ തന്നെ അസുഖത്തെ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളോടുകൂടി ജനിക്കുന്നത് എങ്ങനെയാണോ ജന്മത്തിൽ നിന്ന് ജന്മാന്തരത്തിൽ സംഭവിക്കുന്ന, അതുപോലെ അടുത്ത സൃഷ്ടിയിലും അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ഗർഭപ്രാപ്തിക്കുള്ള ഉപാസനകൾ ചെയ്തവനെല്ലാം അടുത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ ഹിരണ്യഗർഭനായ ഒരു പുണ്യം കൊണ്ട് ദേവ ജന്മത്തിനുള്ള പുണ്യങ്ങൾ ചെയ്തവൻ അതായിട്ട് വരും, മനുഷ്യ ജന്മത്തിനുള്ള പുണ്യം ചെയ്തവൻ മനുഷ്യനായി വരും. അതുകൊണ്ട് ഈ പുണ്യപാപങ്ങളുടെ നിയമങ്ങൾ, പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കല്പത്തിലും ഒരുപോലെയാണ്. അത് വേദം വിധിച്ചിരിക്കുന്നതാണ്, ഈശ്വരനാണ് അതിൻ്റെ നിയന്താവ്, അതുകൊണ്ട് അതങ്ങനെയാണ് സംഭവിക്കുന്നു. നൃത്തം പറയുന്നു, ഐഹിക ആമുഷ്ടിക വിഷയ സുഖ രാഗകൃത ധർമ്മസ്യ ഫലം പശുവാധികം ദുഷ്ട പശുവാദി സാദൃശ്യം. ഇപ്പോ പുണ്യം ചെയ്തുകൊണ്ടൊരുവന് ഇവിടെ പറയുന്ന ഇതാണ്. വൈദികന്മാർ പറയുന്നു, ആരെങ്കിലും ഒരുവൻ ഈ ജീവിതത്തിൽ അവൻ സുഖത്തെ അനുഭവിക്കുന്നുണ്ട്, സമ്പത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല, സമ്പത്ത് ഉണ്ടായാലും ഒരുവൻ ദുഃഖത്തെ അനുഭവിക്കുക. സമ്പത്തുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവൻ അകാല മൃത്യു സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കും. സമ്പത്ത് നോക്കിയിട്ടില്ല പറയും, ഐശ്വര്യങ്ങൾ നോക്കിയിട്ടുമല്ല. അതെല്ലാം കൊണ്ട് ഒരുവൻ സുഖത്തെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. സമ്പത്തുള്ളതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പേരിൽ ആൾക്കാർ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, അതിന്റെ പേരിൽ അയാൾ ശാരീരികവും മാനസികവുമായ ദുഃഖം അനുഭവിക്കുന്നു, അവസാനം ആരെങ്കിലും അതിന്റെ പേരിൽ അയാളെ വെട്ടിക്കൊല്ലുന്നു. അതിനെ സമ്പത്ത് കൊണ്ട് സുഖം അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും ഇല്ല. പക്ഷെ അതുകൊണ്ട് ഒരാൾ സുഖത്തെ അനുഭവിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്, അയാൾക്ക് ആ സുഖ അനുഭവത്തിന് കാരണമായിരുന്നത് പുണ്യമാണ്. മറിച്ച് എന്താണ്, സമ്പത്തൊക്കെ ഉണ്ടാകുന്നതിനുള്ള പുണ്യം ഉണ്ടായി, പക്ഷെ സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യം ഉണ്ടായി, പാപം കൊണ്ട് സമ്പത്തൊക്കെ ആർജിക്കുന്നതിനുള്ള പുണ്യം ഉണ്ടായിട്ടും എന്ത് ചെയ്തു, പാപ ബാഹുല്യം കൊണ്ടായാലും അതെല്ലാം ഇരുന്നിട്ട് അതൊക്കെ സുഖഹേതുക്കളാണ്, അതൊക്കെ അതെല്ലാം വച്ചുകൊണ്ട് തന്നെ പാപത്ത് ഫലമായ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ ലോകത്ത് കാണുന്നതാണ്. നമ്മൾ പറയുന്നത് ഐഹിക ആമുഷ്മിക വിഷയ സുഖരാഗകൃത ധർമ്മസ്യ. ഇവിടെ സുഖമുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊണ്ട് ഒരു നിമിഷമെങ്കിലും അതിൻ്റെതായ പുണ്യം, അവൻ്റെ ആ ജന്മത്തിൽ അവൻ പുണ്യത്തോടുകൂടിയാണ് വന്നത്. അതുകൊണ്ട് സമ്പത്തില്ലാത്തവർ സുഖിക്കുന്നു, സമ്പത്തുള്ളവർ സുഖിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. ആണ് ഐഹിക ആമുഷ്മിക വിഷയ സുഖരാഗകൃതസ്യ ധർമ്മസ്യഫലം പശ്വാധികം ദുഷ്ടം. ഈ ഫലങ്ങളെല്ലാം പുണ്യഫലമാണ്, അതുകൊണ്ട് അനുഭവിക്കുന്ന സുഖവും പുണ്യഫലമാണ്. ദുഷ്ട പശ്വാദി സാർശോ, പൂർവ്വജന്മത്തിൽ അതുകൊണ്ടാണല്ലോ ഈ ജന്മത്തിൽ ഒരാൾ ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ വേറൊരാൾ അനുഭവിക്കുന്ന കാണും. അയാൾക്ക് ഒരുപാട് സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നു, എനിക്കും അതുപോലെ ഐശ്വര്യങ്ങൾ ഉണ്ടാവണം, കാരണം അയാൾ ഐശ്വര്യങ്ങളെ കൊണ്ട് സുഖത്തെ അനുഭവിക്കുന്നു, എനിക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചാൽ എന്ത് ചെയ്യും, എന്തുകൊണ്ടയാൾ സുഖത്തെ അനുഭവിക്കുന്നു, ഈ ഐശ്വര്യമുള്ളതാണ്. അയാളും ശ്രമിക്കും, ഈ ഐശ്വര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അയാൾ സുഖത്തെ അനുഭവിച്ചത്, അതുകൊണ്ട് എനിക്കും ഐശ്വര്യം ഉണ്ടാകണമെന്ന് വേണ്ടി അയാളും ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ അയാൾക്കും പുണ്യം ഉണ്ടാവും, അതിൻ്റെ ഉപായങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ. പുണ്യം കൊണ്ടാണ് സുഖമുണ്ടാകുന്നത്, പുണ്യം നിമിത്തമാണ് ഐശ്വര്യം ഉണ്ടായത്. അതുകൊണ്ട് ഐശ്വര്യത്തിനും സുഖത്തിനും വേണ്ടി ഉള്ള ഉപായം ധർമാനുഷ്ഠാനമാണ് എന്നറിഞ്ഞിട്ട് ആ ധർമ്മത്തെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ ജന്മത്തിൽ അയാൾ ഇപ്പോൾ കാണുന്ന ഈ ഐശ്വര്യങ്ങളെ പോലെയുള്ള ഐശ്വര്യങ്ങളും സുഖവും അടുത്ത ജന്മത്തിലും ഉണ്ടായാലേ മതിയാവും. അതാണ് ഇവിടെ പറയുന്നത്. ഐഹിക ആംശിക വിശേഷകരാകൃത ധർമ്മസ്യഫലം പശ്വാധികം ദുഷ്ടപശ്വാദി സദൃശം. അത് പൂർവ്വജന്മത്തിലുണ്ടായ ഐശ്വര്യങ്ങൾ പോലെയാണ്, പൂർവ്വജന്മത്തിൽ ഞാൻ കണ്ട ഐശ്വര്യത്തെ പോലെയാണ് ഇതാ ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഐശ്വര്യം. പൂർവ്വജന്മത്തെ പോലെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. യുക്തം വിസദൃശ്യ കാമാഭാവേന ഹേതുഭവ. മറിച്ചാണെങ്കിലോ ഞാൻ ഈ ജന്മത്തിൽ ദുഃഖത്തിന്റെ നിമിത്തങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല, ദുഃഖം എനിക്ക് വേണ്ട, ദുഃഖനിമിത്തങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു, ഇതെല്ലാം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഹിംസയും സുരാപാനും എല്ലാം ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, ഇന്ന് അതൊക്കെ ചെയ്യുന്നവരെ ദുഃഖിക്കുന്നതായി കാണുന്നു, അതുകൊണ്ട് എനിക്കത് വേണ്ട. അടുത്ത ജന്മത്തിൽ എന്ത് ചെയ്യുന്നു, അയാൾ സുഖത്തോടുകൂടി സുഖത്തെ അനുഭവിക്കുന്നവനായി ജനിക്കുന്നു. അയാൾ അവിടെയും മനസ്സിലാക്കുന്നു എന്താണ്, ഹിംസ സുരാപാനങ്ങളെല്ലാം ദുഃഖഹേതുക്കളാണ്. ഓരോ ജന്മത്തിലും അയാൾക്ക് ആ ബോധം ഉണ്ടാകുന്നു. ധർമാധർമ്മ ഫലഭൂത ഉത്തരാസൃഷ്ടി നിഷ്പദ്യമാന പൂർവസൃഷ്ടി സദൃശീവ നിഷ്പദ്ധ്യത. അതുകൊണ്ട് ഓരോ പ്രളയവും കഴിഞ്ഞിട്ട് സൃഷ്ടി ഉണ്ടാകുമ്പോൾ പൂർവസൃഷ്ടിക്ക് അനുസരിച്ച് തന്നെ ഉണ്ടാകുന്നത്. ഓരോ സൃഷ്ടിയിലും ജീവൻ എന്ത് ചെയ്യുന്നു, അഹിംസാദികളെ ദോഷമായി കാണുന്നു, സുരാപാനാദികളെ ദോഷമായി കാണുന്നു, സത്കർമ്മങ്ങളെ പുണ്യമായി കാണുന്നു. അതനുസരിച്ച് ഇതെല്ലാം പറയുന്നത് എപ്പോഴും ഇരിക്കണം. ഇതൊക്കെ ആസ്തികന്മാരെ സംബന്ധിച്ചാണ്. ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലെല്ലാം ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ചാണ്. അല്ലാത്തവർ ഈ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. അവർക്ക് തോന്നിയിരിക്കും സുഖത്തിന് എന്താണ് ഉപായം, അതവൻ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത്. അഹിംസ സത്യം പോലെയുള്ള മൂല്യങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് കരുതുന്നവരെ സംബന്ധിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാത്തവരെ കുറിച്ച് പറയുന്നത് നാസ്തികന്മാർ, അവർ ഈ പ്രമാണങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. താത്കാലിക സുഖത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അപ്പോൾ അവർക്ക് ധർമാധർമ്മ വിവേകമില്ലാത്തതുകൊണ്ട് സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് അവർക്ക് ദുഃഖമായി പരിണമിക്കുകയും ചെയ്യും. സ്മൃതിശബോധി, സ്മൃതി ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. തേഷാം ഏ യാനി കർമാണി പ്രാക് സൃഷ്ട്യാം പ്രതിവേദിരെ താന്യവത്തെ പ്രബദ്ധ്യന്തെ സൃജ്യമാന പുനഃപുനഃ. അവിടെ പറയുന്നു യാനി കർമാണി പ്രാക് സൃഷ്ട്യാം, അവർ കഴിഞ്ഞ കൽപ്പത്തിൽ ജീവന്മാരെ കുറിച്ച് പൊതുവെ പറയുന്നു. യാനി കർമാണി, എന്ത് കർമ്മങ്ങളാണ് അവരനുഷ്ഠിച്ചത്, അവരെ പ്രാപിച്ചത്. പ്രതിപേതിരെ താന്യവതി പ്രപദ്യന്തി സൃജ്യമാന പുനഃപുന. അടുത്ത കൽപ്പത്തിൽ അതേ കർമ്മങ്ങൾ തന്നെ അവനെ പ്രാപിക്കുന്നു. അതിൻ്റെ സംസ്കാരമായിരിക്കും അവനിലിരിക്കുന്നു. അവൻ എന്താണ് താഴോട്ട് പതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ താഴോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. മലമുകളിൽ നിന്ന് കല്ല് താഴോട്ട് ഇട്ടിക്കഴിഞ്ഞാൽ അവന് പിന്നെ മേലോട്ട് പോകാൻ പറ്റത്തില്ല, അതിങ്ങനെ താഴോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അവൻ പാപത്തെ സഞ്ചയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൂർവ്വജന്മങ്ങളിൽ നിന്നും തുടർന്ന് പാപത്തെ തന്നെ സഞ്ചയിച്ചുകൊണ്ടേയിരിക്കും. പുണ്യത്തെയാണ് സഞ്ചയിക്കാൻ തുടങ്ങിയാലോ, ആ പുണ്യത്തെ സഞ്ചയിച്ച് അവൻ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ആണ് പറയുന്നത് ഏ യാനി കർമാണി പ്രാക് സൃഷ്ട്യം പ്രതിവേദിച്ച് പൂർവ്വകൽപ്പത്തിൽ അവൻ ഏത് കർമ്മത്തെയാണോ അവൻ പ്രാപിച്ചത് താന്യവ ഏ പ്രപദ്യന്തേ. വീണ്ടും ഈ കൽപ്പത്തിൽ അടുത്ത കൽപ്പത്തിൽ എല്ലാം എന്താണ് പുനഃപുനഃ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ തന്നെ അവൻ പ്രാപിച്ചുകൊണ്ടേ പോകും. ഇത് പൊതുവായ നിയമം പറയുകയാണ്. പിന്നെ ഈശ്വര അനുഗ്രഹം കൊണ്ടും മറ്റും മനുഷ്യന് അതിൽ നിന്ന് മാറ്റം വരാം. സാമാന്യ നിയമത്തെയാണ് ഇവിടെ പറയുന്നത്. പൊതുവെ ജീവന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, പുണ്യത്തിൽ നിന്നും പുണ്യത്തിലേക്കും പാപത്തിൽ നിന്നും പാപത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, അപൂർവം ജീവന്മാർക്ക് മാത്രമേ ആ മാർഗത്തിൽ നിന്നും മാറാൻ കഴിയത്തുള്ളൂ. ഹിംസ അഹിംസ്രേ മൃദു ക്രൂരേ ധർമാധർമ്മ കൃതൗ അനുദേ തദ്ഭാവിതാഹ പ്രവജ്ഞന്തേ തസ്മാ തസ്യ രോചത്തെ. പറയുന്നു ജന്മനാൽ തന്നെ ചിലർക്ക് എന്താണ് ഹിംസയാണ് ചിലർക്ക് ഇഷ്ടമായി തോന്നുന്നത്. ജന്മനാൽ തന്നെ കൊന്നു തിന്നുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അതിലുകൊണ്ടാണ് രുചി വരുന്നത്. എന്താ അങ്ങനെ വരുന്നത്? പൂർവ്വജന്മത്തിൽ സംസ്കാരം അതവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കൊല്ലാനും തിന്നാനും ഇഷ്ടം തോന്നുന്നത്. അവൻ ചിന്തിക്കുന്നത് കേവലം തൻ്റെ രസനേന്ദ്രിയത്തിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവന്റെ മാംസത്തെ താൻ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഹിംസ സംഭവിക്കുകയാണ്, പാടില്ല. അത്തരമൊരു വിവേകമൊന്നും അവൻ്റെ ഉള്ളിൽ വരത്തില്ല. ഇനി അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിവേകം ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനത് ഒരിക്കലും തിന്നാനും കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. കാരണം ഇതൊക്കെ ശീലിക്കുന്നത് എന്താണ്, അവന്റെ ബുദ്ധിക്ക് പ്രരൂഢമായ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പാണ് ഇതൊക്കെ ഭക്ഷിക്കുന്നതും ഭക്ഷിക്കാതിരിക്കുന്നു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ഭക്ഷ്യ അഭക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമില്ല. അവനെന്താണോ അവന്റെ വായിൽ തള്ളി വയ്ക്കുന്നത് അവൻ അത് ഭക്ഷിക്കും. അത് മദ്യമായാലും മാംസമായാലും എന്തന്നം ചെല്ലുന്നോ ഭക്ഷിക്കും. അപ്പൊ അവിടെ ആ ഒരു വിവേകശൂന്യമായ ഒരവസ്ഥയിൽ അവന് ധർമാധർമ്മം ബോധമൊന്നും വരത്തില്ല. എന്തുകൊടുത്താലും ഭക്ഷിക്കും. അതങ്ങനെ ഭക്ഷിച്ചു വരുമ്പോൾ എന്തുവരും കഴിക്കുന്ന ഭക്ഷണത്തിനോട് അവന് രുചി വരും. അപ്പൊ അവൻ അറിയുന്ന ഭക്ഷണം അവൻ ശീലിച്ച് ശീലിച്ച് വരും എന്ന് പറയും. അത് കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾക്കൊന്നും മാംസഭക്ഷണം മത്സ്യഭക്ഷണം ഒന്നും ഇഷ്ടമല്ല. പക്ഷെ മാതാപിതാക്കൾ നിർബന്ധിച്ച് വടിയൊക്കെ എടുത്തു വെച്ച് അതിനെ കഴിപ്പിക്കും. എന്തുകൊണ്ട് കുട്ടികൾക്ക് അതിൽ ജന്മനാലിന് അതിൽ അരുചി വരുന്നു? കാരണം അവന് ആ സംസ്കാരമില്ല. അവൻ്റെ ഉള്ളിൽ അതില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നു. പിന്നെ അത് ഇതിലെല്ലാം സാമാന്യ നിയമങ്ങളാണ്. അതിനൊക്കെ അപവാദമുണ്ട്. കാരണം മത്സ്യമാംസങ്ങളൊന്നും ഭക്ഷിക്കാത്തവരും ചിലപ്പോൾ ക്രൂര സ്വഭാവമുള്ളവർ കാണും, ഹിംസാബുദ്ധിയുള്ളവർ കാണും. അത് വേറെ. ഇത് സാമാന്യ നിയമം പറയുകയാണ്. പക്ഷെ അങ്ങനെ വരുന്നു വരുമ്പോൾ ഒരു വളർന്നു വരുമ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഹിംസയെക്കുറിച്ച്. വിവേകം വേണം. മറ്റത് മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമായിരിക്കും. അവൻ്റെ ഉള്ളിൽ വിവേകം വരികയാണ് ഇത് ഹിംസയാണ്. തൻ്റെ രസനേന്ദ്രിയത്തിന് ഇത് രസത്തെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് ഹിംസയാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവനെ ഹിംസിക്കാൻ പറ്റില്ല. അവൻ മത്സ്യത്തെ മാംസത്തെ തിന്ന് ശീലിച്ചവനായാലും ശരി, അല്ല സസ്യത്തെ ആഹരിച്ച് ശീലിച്ചവനായാലും ശരി, അഹിംസ എന്നുള്ള ഒരു വ്രതം അവൻ്റെ മനസ്സിൽ വരുമ്പോൾ, അഹിംസാ ബുദ്ധി വരുമ്പോൾ പിന്നെ അവന് ഹിംസിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവൻ ഭക്ഷിക്കുന്ന എന്തെന്നുള്ളതാണ് പ്രശ്നം. സസ്യാഹാരം ഭക്ഷിക്കുന്നവരുടെ ഉള്ളിലും ക്രൂര സ്വഭാവം കാണും. ചെല്ലുവരെ എന്താണ്, ഞാൻ ഹിംസിച്ചല്ലോ ഭക്ഷിക്കുന്നു, മറ്റുള്ളവരെ എനിക്ക് വേണ്ടി ഹിംസിക്കുകയല്ലേ എന്ന് കരുതി ഭക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും എന്താണ് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ഉള്ളിൽ വിവേകം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പറയുന്നത് ഹിംസ്ര ഹിംസ്രയെ ചിലർ ജന്മനാ തന്നെ ആ ഹിംസ്ര സ്വഭാവത്തോട് കൂടിയിരിക്കുന്നു. ഹിംസിക്കുന്നതിനുള്ള വാസനയോട് കൂടിയിരിക്കുന്നു. അവനെന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല, അവന് ഹിംസിക്കുന്നു. ചിലർക്ക് എന്താണ് അഹിംസ ജന്മനാനുള്ള കാര്യം പറയാം. അവനൊന്നിനും ഹിംസിക്കാൻ കഴിയുന്നില്ല. അവൻ ആഗ്രഹിച്ചാൽ പോലും ഹിംസിക്കാൻ കഴിയുന്നില്ല. മൃദു ക്രൂരേ അതുതന്നെ പറയുന്നു. ചിലരുടെ സ്വഭാവം വളരെ മൃദുവായിരിക്കും, ചിലരുടെ സ്വഭാവത്തിൽ വളരെ ക്രൂരത കാണും. എല്ലാ തരത്തിലുള്ള ഹിംസയും ജീവനെ അപഹരിക്കുന്ന ഹിംസയല്ല, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് ഹിംസയാണ്. ഏതെങ്കിലും തരത്തിൽ മനസ്സ വാച കർമ്മണ എന്നെല്ലാം പറയും, അതാണ് ക്രൂരത എന്ന് പറയുന്നത്. ചിലരുടെ അങ്ങനെയല്ല, വളരെ മൃദുവായിരിക്കും. പിന്നെ ധർമ്മ അധർമ്മേ, ചിലരുടെ ഉള്ളിൽ ധർമ്മബുദ്ധി കാണും, ചിലരുടെ ഉള്ളിൽ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് തന്നെ അധർമ്മ ബുദ്ധിയായിരിക്കും, നേരെയാക്കാൻ പ്രയാസമാണ്. പിന്നെ വൃത്തോപനതെ, ചിലർക്ക് സത്യം പറയണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കാണും, സത്യമേ പറയാവൂ. ചിലർക്ക് അങ്ങനെയല്ല, അസത്യം പറഞ്ഞാലും സാരമില്ല എന്നുള്ളൊരു ബുദ്ധിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം പറയുന്നതൊക്കെ ജന്മന കാണുന്നതാണ്. ജന്മന ഓരോരുത്തരുടെ സ്വഭാവവിശേഷമായി കാണുന്നതാണ്. തദ്ഭാവിത പ്രപദ്യന്റെ, ഇത്തരം സംസ്കാരത്തോടുകൂടി ആ സംസ്കാരത്തെ ഇവിടെ പറയുന്നു. ഇതിനെ ചിലപ്പോൾ സൈവ സ്വഭാവ ചിലടത്ത് ഏക മനുഷ്യന്റെ സ്വഭാവമാണ്. പിന്നെ ചിലടത്ത് പറയുന്നതാണ് പ്രകൃതി, അങ്ങനെ പറയും. ചിലടത്ത് പറയുന്നത് അവൻ്റെ പ്രകൃതിയാണ്, അവന് കള്ളം പറയാതിരിക്കാൻ പറ്റില്ല, അവന് ഹിംസിക്കാതിരിക്കാൻ കഴിയത്തില്ല. പിന്നെ ചിലടത്ത് പറയും വാസന, അങ്ങനെയും പറയും. ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ സ്വഭാവ പ്രകൃതി വാസന ചെയ്ത് ജഗീയത, പല പേരിൽ പലയിടത്തും പറയും. ഇതിനെ തന്നെയാണ് പറയുന്നത് അവന്റെ പുണ്യാപുണ്യങ്ങളെന്ന് പറയുന്നു, ഇത് തന്നെ അവന്റെ ധർമാധർമ്മങ്ങളെന്ന് പറയുന്നു, ഇത് തന്നെ. ഇതിങ്ങനെ വരുന്നു. തദ്ഭാവിത, അത്തരം ധർമാധർമ്മങ്ങളാൽ സംസ്കരിക്കപ്പെട്ടവരായി വാസനയോട് കൂടിയവരായി പ്രപദ്യന്തെ ജന്മത്തെ പ്രാപിക്കുന്നു. തസ്മാത്തോജതെ, അതുകൊണ്ട് ഗുരുവൻ എന്തുകൊണ്ട് അവനത് ഇഷ്ടപ്പെടുന്നു, അവന്റെ സംസ്കാരം ഏതോ അതനുസരിച്ചുള്ള കാര്യം അവന് ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം കേവലമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്, അധിക കവിഞ്ഞൊന്നുമില്ല. ഒരുത്തൻ മാംസത്തെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ആ സംസ്കാരമാണ് അവനിലിരിക്കുന്നത്. എന്തുകൊണ്ട് അവനത് ആഗ്രഹമില്ല? അത് അവനത് ഇഷ്ടമല്ല, അവനിഷ്ടം വേറെ ഒന്നാണ്. അഹിംസ അഹിംസകളെ സംബന്ധിച്ചല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ് മുഖ്യം. അതെന്തുകൊണ്ട്? പൂർവ്വ സംസ്കാരം അനുസരിച്ച് അതിൻ്റെ ഇഷ്ടത്തെ മറികടന്നു പോകണമെങ്കിലോ അവന് പ്രബലമായ വിവേകം ഉണ്ടാവണം. വിവേകം ഉണ്ടാവണമെങ്കിലോ അതിനവനുള്ള പുണ്യം വേണം. പുണ്യമുണ്ടെങ്കിൽ അവന് വിവേകം ഉണ്ടാവും, ഇതിനൊക്കെ അതിജീവിച്ചു പോകും. ഇവിടെ ഇപ്പം ഇത് പറയുന്നത് എന്താണ്? എല്ലാം പൂർവ സദൃശമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർവ്വജന്മത്തിൻ്റെ ബാക്കിയാണ് പൂർവ്വ സൃഷ്ടിയുടെ ബാക്കിയാണെന്നാണ് ആസ്തികന്മാർ ഇതിനെ കാണുന്നത്. ശ്രുതി സ്മൃതികളെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്നതിനെല്ലാം ഇങ്ങനെയാണ് കാണുന്നത്.